പണിതെടുത്ത കളിമൺ ശില്പങ്ങളിൽ ഭാവം പകർന്നു രാജശില്പി. കാലം കവർന്നെടുത്ത കളിമൺ ശില്പങ്ങളിൽ ഭാവം പകർന്നു രാജശില്പി. ഏതോ രാജശില്പി ഭൂതകാലത്തിൻ്റെ ഉള്ളമ്പലങ്ങളിൽ ആരുമില്ലെങ്കും വിജനമായി ഭൂതകാലത്തിൻ്റെ ഉള്ളമ്പലങ്ങളിൽ ആരുമില്ലെങ്കും വിജനമായി കൂടൊഴിഞ്ഞായിണ പക്ഷികൾ നീങ്ങുമ്പോൾ തേങ്ങിയോ നീ മാത്രമേകനായി നീ മാത്രമേകനായി. കാലം കവർന്നെടുത്ത കളിമൺ ശില്പങ്ങളിൽ ഭാവം പകർന്നു രാജശില്പി. ഏതോ രാജശില്പി ഹൃദയങ്ങൾ കൈവിട്ട ചിപ്പികൾ കായി ഇവിടെ ഈ തീരത്തലങ്ങു ഹൃദയങ്ങൾ കൈവിട്ട ചിപ്പികൾ കായി ഇവിടെ ഈ തീരത്തലങ്ങു. എവിടേക്ക് പോകും അനന്തത മാത്രം അകലുമീ സ്വപ്നാടകൻ